ആശ്രയിച്ചും ആധാരമില്ലാത്ത ശുദ്ധവാസനയും തന്മാത്രയിൽ തന്നെ അടങ്ങി ഈ രണ്ട് വാസനകളിലും ബന്ധിച്ചിരുന്ന സാംസാരിയും കെട്ട് പൂർണ്ണമായി നിൽക്കും. ഈ സ്ഥാനം ചിത്തമല്ല, ജഡവുമല്ല, സത്വമല്ല, അസത്വമല്ല, സുഖദുഃഖാദികളായ ബന്ധങ്ങളൊന്നുമല്ല. ഇങ്ങനെ അനിർവചനീയമായിരിക്കുന്ന ഇതിൽ നിന്ന് സൃഷ്ടാദികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത്യാശ്ചര്യം. ഇതിൻ്റെ മാഹാത്മ്യം അല്പബോധികളായ ആത്മാക്കൾ എന്തറിയും? പറഞ്ഞാൽ എന്താണ്? ഇതം വൃത്തി നിരാധാരമായി, അതിന് വിഷയമില്ലാതെ ഊർദ്ധമുഖിയായി ജീവബോധത്തോടുകൂടെ അഖണ്ഡ ചിത്തിൽ ലയിച്ച് ചിത്ത് മാത്രമായി ഇരിക്കുന്നു. ചിത്തെന്ന് പറയുന്നത് മനസ്സല്ല അവിടെ, പിന്നെയോ അഖണ്ഡ ചിത്ത് ബ്രഹ്മം, ആത്മാ ചിതാത്മാ സച്ചിദാനന്ദം നിത്യശുദ്ധ ബുദ്ധ എന്നൊക്കെ പറയുന്നതിനാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ചിത്തം. മറ്റൊരു ചിത്തം, മനസ്സെന്ന് പറയുന്നത് എന്താണ്? ചിത്തമാണ്. ഇത് ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം. കേവലം അഖണ്ഡ ചിത്ത് മാത്രമായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അഖണ്ഡ ചിത്തം മാത്രമായിരിക്കുന്നു കേവലം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ വൃത്തികളൊന്നുമില്ല. വൃത്തിശൂന്യോയം ബ്രഹ്മ കേവലം. അങ്ങനെ ഇരുന്നാലും പിന്നെയും പൂർവവാസങ്ങൾ പെരുത്ത് പണ്ടത്തെ പോലെ പ്രപഞ്ചം തോന്നും. അങ്ങനെ ഇരുന്നു എന്ന് വിചാരിച്ച് വൃത്തികളെല്ലാം അവസാനിച്ച് കേവലം ചിത്തായി തന്നെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? അയാൾക്ക് തന്നെക്കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ ബോധമില്ല. ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മനസ്സിനെയും പ്രാണനെയും എല്ലാം നിരോധിക്കണം. അതിൻ്റെ എല്ലാം നിരോധം സംഭവിക്കണം. പ്രാണനും പ്രവർത്തിക്കുന്നില്ല, മനസ്സും പ്രവർത്തിക്കുന്നില്ല. ശരീരം നിലനിൽക്കുന്നു അത്രമാത്രം. ശരീരം നിലനിൽക്കുന്നതിന് എന്തോ വേണ്ട, അത് മാത്രം. അതിന് വേണ്ടുന്നത് എത്ര ആവശ്യമുണ്ടോ അത് ശരീരത്തിൽ. അല്ലാതെ പ്രാണനും മനസ്സും ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രാണനിരോധം, മനോനിരോധം എന്ന് പറയാം. അപ്പൊ ശരീരം അവിടെ നശിച്ചു പോകുന്നില്ല. കാരണം ചില പ്രാണികളൊക്കെ ഉണ്ട്, വർഷങ്ങളോളം മണ്ണിൻ്റെ അടിയിൽ പോയിരിക്കും. അപ്പം അതിനൊന്നും വേണ്ട, ആ പ്രാണൻ ആ ശരീരത്തിൽ നിലനിൽക്കും. അനുകൂല സാഹചര്യം വരുമ്പോൾ അത് പുറത്ത് വന്നിട്ട് അതിൻ്റെ എല്ലാ പണികളും ചെയ്യും. മരുഭൂമിയിലുണ്ട്, ജലത്തിലുണ്ട്, മത്സ്യങ്ങളുണ്ട്, അങ്ങനെ ഇരിക്കുന്നു. അതിനൊക്കെ സമാധി എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളത് കാണും. അപ്പോൾ ഇവിടെയും യോഗി ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത് പരിശ്രമം കൊണ്ടാണ്, പുരുഷപ്രയത്നം കൊണ്ടാണ്. ഇങ്ങനെ ഒരു ഇതിനെയൊക്കെ മനസ്സിനെയും പ്രാണിനെയൊക്കെ നിരോധിച്ചിട്ട് ഇങ്ങനൊരവസ്ഥയിലെത്താൻ കഴിഞ്ഞത്. ഈ പ്രയത്നമെന്ന് പറയുന്നത് എപ്പോഴും എന്തു ചെയ്യും? പ്രയത്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ബാഹ്യമായി നിലച്ചു പോയാലും എന്തെങ്കിലും അവശേഷിപ്പിക്കും. പ്രയത്നത്തിൻ്റെ പ്രത്യേകത അതാണ്. മനസ്സ് ചിന്തിക്കുന്നു, ചിന്തിക്കാതിരുന്നു, ചിന്ത നിർത്തി, എന്നാലും എന്തു ചെയ്യും? മനസ്സ് എന്തോ വെച്ചാൽ അതൊക്കെ അവശേഷിപ്പിക്കും. ചിന്തിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷെ അത് നിലച്ചാലും വിശേഷിപ്പിക്കും. അത് വിശേഷിപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ ചിന്തിച്ചേക്ക് വീണ്ടും സ്മരിക്കാൻ കഴിയുന്നത്. ഏതുതരത്തിലുള്ള പ്രവൃത്തിയായാലും ശരി, മാനസിക പ്രവൃത്തി മാത്രമല്ല വാചിക പ്രവൃത്തി, വാക്കുകൊണ്ടുള്ള പ്രവൃത്തി നിർത്തിയാലും അതും എന്തോ അവശേഷിപ്പിക്കും. അതായത് സംഗീതം അഭ്യസിക്കുന്നവർ, വേദം ചൊല്ലുന്നവർക്ക് അങ്ങനെ അവരെ നാക്കിലിങ്ങനെ ചൊല്ലി നാക്കിനൊരു വഴക്കം വന്നു കഴിഞ്ഞാൽ, നിർത്തിക്കഴിഞ്ഞാലും എന്തോ അവശേഷിക്കും. അതുകൊണ്ട് വീണ്ടും അവർക്ക് അതുപോലെ ആവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ പ്രാർത്ഥന പോലെയാണ്. അങ്ങനെ ദൈവമേ കാത്തുകൊള്ളു, ഇങ്ങനെ എന്നും പാടിപ്പാടി നാക്കിനൊരു വഴക്കം വരും. എന്തേ നാക്കിന് വഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക് എപ്പോൾ വേണമെങ്കിലും അത് വരും, അതിങ്ങനെ വരും. അപ്പോൾ അതെന്തോ ഒരു സംസ്കാരം അവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ്, വാചികമായ ഒരു സംസ്കാരത്തെ അവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് വീണ്ടും അത് ആവർത്തിക്കാൻ കഴിയുന്നത്. ജയിക്കുക, ബാക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തപ്പും, കാരണം മനസ്സില്ല. ഉണ്ട്, പെട്ടെന്ന് പറയണമെങ്കിൽ പറ്റില്ല, മനസ്സിലില്ലാത്ത. പക്ഷെ നാക്കിലുണ്ട്, അതുകൊണ്ട് എന്ത് വരുന്നു, ക്രമമായിട്ട് ചൊല്ലി വന്നാൽ ഒരിക്കലും തെറ്റത്തില്ല, കൃത്യമായി ചൊല്ലി. ഇടയ്ക്കൊരു വാക്യം ചോദിച്ചിട്ട് അടുത്ത് പറയാൻ പറഞ്ഞാൽ തെറ്റിപ്പോവും, അല്ലെങ്കിൽ താമസിക്കും. അപ്പോൾ പ്രവൃത്തികൾ അങ്ങനെയാണ്. കായികമായ ഒരു പ്രവൃത്തി, സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഉദാഹരണം പറഞ്ഞു. ശാരീരികമായി അത് ശീലമായി കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാലും ഒരു സംസ്കാരം അവിടെ ഉണ്ട്. വീണ്ടും സൈക്കിളിൽ കയറുമ്പോൾ പഴയതുപോലെ തന്നെ കാല് കറങ്ങിക്കോളും, കാല് പെഡലിൽ നിന്ന് ഇളകി പോകത്തില്ല തുടക്കത്തിൽ. കായിക സംസ്കാരം. അപ്പോൾ ഇതിനെല്ലാം ഒരു സംസ്കാരമുണ്ട്. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ പ്രത്യേകത എന്താണ്? നമ്മളത് ചെയ്തുകൊണ്ടിരുന്നാൽ അത് അവസാനിപ്പിച്ചാലും എന്തോ ഒന്ന് ശേഷിക്കും, പിന്നെ അതിൻ്റെ സഹായത്തോടുകൂടി വീണ്ടും തുടരാൻ പറ്റും. അപ്പോൾ ഇവിടെ യോഗി എന്ത് ചെയ്യുന്നു? മനസ്സിനെ നിരോധിക്കുകയാണ്, പ്രാണനെ നിരോധിച്ചു, വാസനകളെ ക്ഷയിപ്പിച്ചു. അങ്ങനെ പറയും, മനോനിരോധവും വാസനാക്ഷയവും എന്ന് പറയും. വാസന എന്ന് പറയുന്നത് എന്താണ്? എന്താണ് യോഗികൾ പറയുന്നത്? സ്മൃതിക്ക് ഹേതുവായിരിക്കുന്ന സംസ്കാരം അതാണെന്നാണ്. ഇവിടെ പറയും നമുക്ക് കോപം, കാമം എല്ലാം പൂർവാപര വിചാരം കൂടാതെ തന്നെ വരുന്നു. നിമിത്തം ഉണ്ടായാലും വരാം, അതില്ലാതെയും വരാം, പെട്ടെന്ന് ക്രോധം വരാം. അതെ, ഒരു ചെറിയ നിമിത്തം വന്നാൽ മതി. നമുക്ക് നേരത്തെ അത് പഠിച്ചു വെച്ചിട്ടുണ്ട്, ക്രോധം പാടില്ല, കോപിക്കാൻ പാടില്ല എന്ന്. പക്ഷേ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അഭിമാനക്ഷതിയോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാറില്ല, ഇപ്പോൾ കോപിക്കണമോ കോപിക്കേണ്ടയോ, കോപിക്കുന്നത് നന്നായിരിക്കുമോ കോപിക്കാതിരുന്നു ശരിയാകുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ പൂർവാവിചാര വിചാരം കൂടാതെ പെട്ടെന്നൊരു പ്രതികരണമായിട്ട് എന്ത് വരും? കോപം വരും. അങ്ങനെയുള്ള കോപകാമങ്ങളുടെ എല്ലാം കാരണമായിരിക്കുന്ന സംസ്കാരത്തെയാണ് എന്ത് പറയുന്നത്? വാസന എന്ന് പറയുന്നത്. ഇവിടെ ആ വാസനയും ക്ഷയിച്ചു. അപ്പം ഇതെല്ലാം ദുഷിച്ച വാസനയാണ്. സദ്വാസനകളെ അഭ്യസിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ അഭ്യാസം കൊണ്ട് സദ്വാസനകളെ ദൃഢമാക്കിയാൽ ദുഷിച്ച വാസനകൾ ക്ഷയിച്ചു പോകുന്നു. ഉദാഹരണം എന്താണ്, ഒരാൾ ശാന്തി ശീലിക്കുന്നു, അയാൾ നിശ്ചയിക്കുന്നു എനിക്ക് കോപം വരാൻ പാടില്ല, ഞാൻ ശാന്തനായിരിക്കും, ഏത് വിപരീത സന്ദർഭങ്ങളിലും ശാന്തനായിരിക്കും, കോപം മനസ്സിനെ ഇളക്കും, ശരീരത്തെ ഇളക്കും, മനനഷ്ടം, ധന നഷ്ടം, തനു നഷ്ടം, എന്തേ തലും കൊള്ളും, തനുവിനും നഷ്ടം. അതുകൊണ്ട് ഒന്നും വേണ്ട എന്ന് വിചാരിച്ച ഒരാൾ എന്ത് ചെയ്യുന്നു, വളരെ മര്യാദ രാമനായി ശാന്തിയെ ശീലിക്കുന്നു. ആരെങ്കിലും ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ച് ദേഷ്യപ്പെടുത്തില്ല, ഞാൻ സ്വാമിയാണ്, ഇങ്ങനെയൊക്കെ ഒരാൾ ഉറപ്പിക്കുന്നു. ഇതാണ് പറയുന്നത് സത്വാസനെ വളർത്തുന്നു, ശാന്തിയെ ശീലിക്കുന്നു. അങ്ങനെ കുറെ കാലം ശീലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാധീനം അയാൾ വന്നിട്ട് എന്തോരും വാസന, ഈ ദുർവാസനകൾ പെട്ടെന്ന് പൊങ്ങി വരത്തില്ല. ആരെങ്കിലും ദേഷ്യം പിടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് പഴയ കാര്യം ഓർമ്മ വരും, ഞാൻ ഇതുവരെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നു, എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്താ ശീലിച്ചുകൊണ്ടിരുന്നു, അതനുസരിച്ച് വേണമല്ലോ പ്രതികരിക്കേണ്ടത്. അതുകൊണ്ട് വിചാരിക്കും തൽക്കാലം അടങ്ങാം, അതാണ് നല്ലത്. അപ്പോൾ ശാന്തി എന്ത് ചെയ്യുന്നു, കോപത്തെ ഇളക്കുന്നു. എന്ന് വെച്ചാൽ ശാന്തി സംസ്കാരം ഉണർന്ന് ശാന്തി സ്മൃതിയെ ഉണ്ടാക്കിയിട്ട് കോപ സംസ്കാരത്തെ കീഴ്പ്പെടുത്തി അഭിഭവം ചെയ്ത് കോപവൃത്തിയെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നു. ഇതൊക്കെ വളരെ പെട്ടെന്നുകൂടെ നടക്കും, നമുക്ക് ശീലിച്ചു കഴിഞ്ഞു. ശീലമില്ലാത്തവർക്ക് അങ്ങനെയൊന്നുമില്ല, ഓടം പ്രതികരിക്കും, കോപിക്കും, ബഹളം വയ്ക്കും. പിന്നെ ചിലയിടത്തൊക്കെ അങ്ങനെ കോപിക്കേണ്ടതായിട്ടും വരും. ശരി, ഇപ്പം ഞാൻ കോപിക്കണമോ കോപിക്കണ്ടേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ തല കാണത്തില്ല, അങ്ങനെയും വരും. എന്തേ ഒരുത്തം കോപിച്ച് വരുമ്പോൾ തല്ല് ഉറപ്പാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ അവൻ്റെ കാല് പിടിച്ചാൽ തല്ല് കിട്ടാതിരിക്കാം, അങ്ങനെയും സംഭവിക്കാം. ദയവ് തോന്നി സാറേ ഒന്ന് ചേരും, നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, എന്ത് വരും, അയാൾ എന്നാ പോട്ടെ പാവം ഞാൻ തല്ലുന്നില്ല, അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെടാം. സാഹചര്യം അനുസരിച്ചാണ്, ചിലപ്പോൾ അങ്ങനെയല്ല, കോപിക്കുന്നവൻ്റെ അടുത്ത് അതിനും വലിയ കോപം, അവൻ ചീരി അവൻ കീരിയാണെങ്കിൽ ഞാൻ ചെങ്കീരിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും, ഇയാളടുത്ത് മുട്ടിയാൽ ശരിയാകത്തില്ല, നമുക്ക് തൽക്കാലം പിൻവാങ്ങുന്നതാണ്, ഇയാളെ മട്ടും പാവമൊക്കെ കണ്ടിട്ട് ഇത് അവസാനിക്കുന്ന ലക്ഷണമില്ല. അങ്ങനെയും വരാം, അതെ ഇന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. സുരേഷ് സാറിന് എന്താ ചെയ്യുന്നത്, ആദ്യത്തെ രണ്ടാമത്തതാ, രണ്ടും പ്രയോഗിക്കുമല്ലേ. ഇപ്പോ വാസന ക്ഷയിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ പൂർവാവിചാരം കൂടാതെ വരുന്ന ഇതെല്ലാം ശമിക്കുന്നു. മനസ്സിനെ നിരോധിക്കുന്നു. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം. ഈ പറയുന്ന പോലെ ഒരാൾ സമാധി ഇരിക്കണമെങ്കിൽ ഇതെല്ലാം സംഭവിച്ചാലേ പറ്റും. നിരോധ സംസ്കാരം നിങ്ങൾ യോഗത്തിൽ പഠിച്ചിട്ടുണ്ട്, എന്താണ് വിധാന നിരോധ സംസ്കാരയോരഭിഭവ പ്രാദുർഭാവവും ഓക്കെ നിരോധക്ഷണചിത്താന്യോ നിരോധപരിണാമ. അങ്ങനെ ചിത്തത്തിന് നിരോധപരിണാമം വന്ന് ചിത്തവും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നൊക്കെ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറന്നു കളഞ്ഞതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം? അപ്പോൾ അങ്ങനെ നിരോധമൊക്കെ ശീലിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു പ്രവൃത്തിയാണ്, ഒരു യത്നമാണ്. നേരത്തെ പറഞ്ഞു അപ്പോൾ യത്നം കൊണ്ട് അതിന് ഫലമുണ്ടായി. ചിത്തത്തിന് നിരോധമുണ്ടായി, വാസനയ്ക്ക് ക്ഷയവും ഉണ്ടായി. പക്ഷേ ഈ പ്രവൃത്തികൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ അത് തന്നെ അവശേഷിപ്പിക്കും. അതെ, വീണ്ടും സൈക്കിളിൽ കയറി കഴിഞ്ഞാൽ കാല് തനിയെ കറങ്ങും. കറയും നമ്മൾ അറിയുമോ കറങ്ങുന്നത്? ചിന്തിക്കേണ്ട ആവശ്യമില്ല, തനിയെ അതും കറങ്ങിപ്പോകും. അതുപോലെ ഈ പ്രവൃത്തികൾ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വീണ്ടും എന്ത് വരാം? ഇതൊക്കെ വീണ്ടും പൊന്തി വരാം. ഈ പ്രവൃത്തിയുടെ ഒരു സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് സാറിന് പറയും, നിങ്ങൾ എന്തെങ്കിലും അമർത്തി വെച്ചു കഴിഞ്ഞാൽ അത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. സ്പ്രിങ്ങിനെ ചവിട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കാലെടുത്തു കഴിഞ്ഞാൽ പൊങ്ങി വരും. അല്ലെങ്കിൽ ചവിട്ടി ചവിട്ടി ചവിട്ടി എന്ത് ചെയ്യണം? അതിൻ്റെ ആ പൊങ്ങി വരുന്നതിനുള്ള ആ ശേഷി ഇല്ലാതാക്കണം. അതിന് ഒറ്റ ചവിട്ടം കൊണ്ട് നടക്കും? ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നാൽ പറ്റുമോ? ദീർഘകാലം ചവിട്ടി ചവിട്ടി അവസാനം എന്ത് വരും? അതിൻ്റെ ആ ടെമ്പർ അങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി വരത്തില്ല, ചവിട്ടേണ്ട ആവശ്യം വരത്തില്ല. അതുപോലെ തന്നെയാണ് ഈ മനസ്സിൻ്റെ കാര്യം. ഇവിടെ പറയുന്ന രീതിയിൽ ഇതിനെയൊക്കെ നിരോധിച്ചു കഴിഞ്ഞാലും നിരോധിച്ചങ്ങനെ ഇരിക്കുന്നു, ഒരു ശല്യം ഇല്ലാതിരിക്കുന്നു. അവിടെയും ഒരു യത്നം പ്രവൃത്തിയാണ് സംഭവിച്ചത്, കൊണ്ടത് അവസാനിക്കുന്നില്ല. വീണ്ടും എന്ത് വരുന്നു? ഇതെല്ലാം പൊങ്ങി വരും, വാസനയെല്ലാം പൊങ്ങി വരും, മനസ്സ് പൊങ്ങി വരും, പ്രപഞ്ചവും വീണ്ടും അനുഭവപ്പെടും. ഏതുപോലെ? ഉറക്കം പോലെ. ഉറക്കത്തിലെല്ലാം അവസാനിച്ചില്ലേ? ഉറക്കത്തിൽ എന്തെങ്കിലും ശല്യപ്പെടുത്തോ പിടിക്കോ? സ്വപ്നോ അതെല്ലാം എടുത്ത് ഉറക്കം. സ്വപ്നം വേറെയാണ്, ഉറക്കം വേറെയാണ്. ഉറക്കം എന്ന് വെച്ചാൽ ഗാഠനിദ്ര, അവിടെ യാതൊന്നും ശല്യപ്പെടുത്തത്തില്ല. അങ്ങനെ ഒന്ന് ഒന്നിൻ്റെയും ശല്യമില്ലാതിരുന്നിട്ടും എന്ത് ചെയ്തു? പെട്ടെന്ന് ചാടി സ്വപ്നത്തിലേക്ക് പോയി, പിന്നെ ഉണർന്നു. പിന്നെ അത് ഉണർന്നിരുന്ന് സ്വപ്നം കണ്ട് ശരീരവും മനസ്സും ഒക്കെ ക്ഷീണിച്ച് അതിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടായി, അതിന് വിശ്രമം വേണം. അപ്പോൾ അത് പോയി വിശ്രമിക്കുന്നതാണ്. ഉറക്കമെന്ന് പറയുന്നത് കേവലം ഒരു വിശ്രമം മാത്രമാണ്. പക്ഷേ ആ വിശ്രമം എന്ന് പറയുന്നത് എന്തിൻ്റെ ഫലമാണ്? ശ്രമത്തിൻ്റെ ഫലമാണ്. ശ്രമിച്ചുകൊണ്ടല്ലേ വിശ്രമിക്കേണ്ടി വന്നു? അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ കൂടുതൽ അധ്വാനിച്ച വലിയ ക്ഷീണം, വലിയ ക്ഷീണം വന്ന ഉറങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിച്ചു വിശ്രമിച്ചു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ശ്രമം തുടങ്ങും. അല്ലേ? സഹജമായി തന്നെ വരുന്നു. ശ്രമം വിശ്രമം, ശ്രമം വിശ്രമം, ഇതിങ്ങനെ മാറി മാറിയേ പോകത്തുള്ളൂ. ശ്രമിച്ചാൽ വിശ്രമിക്കണം, വിശ്രമിച്ചാൽ വീണ്ടും ശ്രമിക്കണം. ഈ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ഏറ്റക്കുറച്ചിൽ വരും. ചിലർക്ക് നല്ല വിശ്രമിക്കാൻ പറ്റും, ചിലർക്ക് അല്പ വിശ്രമേ ഉണ്ടാകും. അതൊക്കെ വരാം, അങ്ങനെ പല ഘടകങ്ങളും സ്വാധീനിക്കും നമ്മുടെ ശരീരം, മനസ്സ്, നമ്മുടെ ബ്രെയിനിലെ രാസപ്രവർത്തനങ്ങൾ എല്ലാം ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. എന്തായാലും വിശ്രമം ശ്രമത്തിനും ശ്രമം വിശ്രമത്തിനുമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ അഭ്യാസം ചെയ്ത് ഈ ചിത്തവൃത്തികളെല്ലാം നിരോധിച്ച് വാസനയൊക്കെ ക്ഷയിപ്പിച്ച് ഒന്നുമില്ലാതിരുന്നു കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തനിയെ പൊങ്ങി വരും. അതെ, അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്, പ്രവൃത്തിയുടെ ഒരു സ്വഭാവമാണ്. ചോദിക്കും, ഇതൊന്നുമില്ലാത്തടത്തു നിന്ന് പിന്നെ എങ്ങനെ പോകും? ചിത്ത് മാത്രമായി നിന്നൊന്നും, ചിത്ത് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ബാക്കിയൊക്കെ എവിടുന്ന് വന്നു? എവിടെ അത് വരാനൊരു സ്ഥലം വേണ്ടേ? എവിടുന്ന് വന്നു? എവിടുന്ന് വന്നു? ഇപ്പൊ ഈ ഉണരുന്ന ഉണർന്നിരിക്കുന്ന സമയത്ത് ചിത്ത് മാത്രമേ ഉള്ളൂ, അല്ല സമാധിയിൽ മാത്രമല്ല ചിത്ത് മാത്രമായിരിക്കുന്നു. ഉണർന്നിരിക്കുമ്പോഴും എന്തേ ഉള്ളൂ? ചിത്ത് മാത്രം. ഇവിടെ ചിത്ത് മാത്രമായിരുന്നിട്ട് ഇതൊക്കെ വന്നില്ലേ? വന്നോ? അതുപോലെ സമാധിയിൽ ചിത്ത് മാത്രമായാലും വീണ്ടും ഇതൊക്കെ വരാം. ശരി, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെയും ചിത്ത് മാത്രമേ ഉള്ളൂ, അഖണ്ഡ ചിത്താണ്. എന്നാണ് ഇതെല്ലാം ഉണ്ട് ഇവിടെ? ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? അഖണ്ഡ ചിത്ത് മാത്രമായിരുന്നു. ഇവിടെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? അതിനൊരു സമാനം പറയണ്ടേ? എന്തുകൊണ്ട് സംഭവിച്ചു? എന്താണ്? ഒന്നുമില്ല, മിണ്ടാനില്ലേ? മായയെന്നോ അജ്ഞാനമെന്നോ അവിദ്യയെന്നോ അല്ലെങ്കിൽ ഇവിടെ ഗുരുദേവൻ പറയുന്ന പോലെ ഇന്ദ്രജാലമെന്നോ എല്ലാം പറയാം. അതുകൊണ്ട് ഇതൊക്കെ വരുന്നു എന്ന് പറയാം. അപ്പൊ ഇവിടെ വരുന്നതിനൊരു സമാനമുണ്ട്. എന്താണ്? മായ ഉണ്ട്, മായ മാത്രം ഇതും സർവം എന്നൊക്കെ പറയുന്നില്ലേ? മായ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയാം. എന്നാൽ സമാധിയിലാണെങ്കിലോ ഈ മായയെല്ലാം മാറ്റി കേവലം അഖണ്ഡ ചിത്തായി നിൽക്കുന്നു. അവിടെ എങ്ങനെ വരും വീണ്ടും? എങ്ങനെ വരും? ഇവിടെ ശരി മായ കൊണ്ട് വന്നു, സമാധിയിൽ എന്ത് ചെയ്തു? ഇതെന്നാ എല്ലാം മാറ്റിയതാണ്. പിന്നെ എങ്ങനെ വന്നു? എവിടുന്ന് വന്നു? അവിടെ പറയുന്നു കേവലം അഖണ്ഡ ചിത്ത് മാത്രമായിരുന്നു. അങ്ങനെയാണ്. മുറിക്കകത്ത് പൊടിയുണ്ട്, ചൂല് കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പൊടി പോകും. പിന്നെ പിന്നെ വേറെ മെഷീനുണ്ട്, എന്താണ് അതിന് പറയുന്നത്? അത് വെച്ചാണ് പിടിക്കുകയാണെങ്കിൽ പൊടി കുറച്ചുകൂടെ പോകും. അല്ല, നല്ല ഒരു തുണി നനച്ചിട്ട് തുടച്ച കുറച്ചുകൂടെ പോകും. പക്ഷേ തുണിയൊക്കെ നനച്ച് തുടച്ചു കഴിഞ്ഞാലും ഉണങ്ങി കഴിയുമ്പോൾ എന്ത് കാണും? അവിടെ കുറച്ചുകൂടി കാണും. അതെ, എന്തൊക്കെ ചെയ്താലും കുറച്ചുകൂടി അവിടെ ചെയ്യും. അതുപോലെ ഈ മായയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സമാധി. ഒരുപാടൊക്കെ അധ്വാനിച്ച് അധ്വാനമാണ് എന്താ? മനോനിരോധവും വാസനാക്ഷയും. എന്തൊക്കെ അധ്വാനിച്ചാലും എത്രയൊക്കെ മാറ്റിയാലും എന്ത് ചെയ്യും? അവിടെ ശകലം പൊടിയൊക്കെ കാണും. എന്നേ, ഏതിൻ്റെ പൊടി? മായയുടെ പൊടി. ആ മായയുടെ പൊടി കുറച്ച് കാണും. അതുകൊണ്ട് എന്ത് വരുന്നു, കുറെ സമയം അങ്ങനെ അടങ്ങിയിരിക്കും. തറയൊക്കെ നല്ലവണ്ണം ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതുവഴി നടന്നാൽ എന്തുവരും, അലർജി, ആസ്മ ഒക്കെ ഉള്ളവരാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും, തുമ്മും. കണ്ണുകൊണ്ട് കാണാനൊന്നുമില്ല പൊടിയൊന്നും, പക്ഷെ അവരെ മൂക്കി കയറും. എന്തേ അതുപോലെ ഈ മായയുടെ പൊടിയെന്ന് പറയുന്നത് പരിശ്രമിച്ച് വൃത്തിയാക്കുകയാണ്. നമ്മൾ തുണി അടിച്ച് സർഫൊക്കെ ഇട്ട് അടിച്ച് കഴുകി വാഷിംഗ് മെഷീനിലിട്ട് കഴുകി കഴിഞ്ഞാൽ വീണ്ടും അത് കഴുക്കുകയാണ്. അതുകൊണ്ട് പുറത്ത് കൊണ്ടുവന്ന് കല്ലിലിട്ട് തല്ലും, എല്ലാം കഴുകി നല്ല വെള്ളത്തുണി വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കിയെടുത്ത് നോക്കുമ്പോൾ എന്തൊരു ഒരു ചെറിയ കറുപ്പ്. എന്തേ ഇപ്പം എത്ര അലക്കിയാലും എന്തോരും ഈ ഈ അലക്കുന്നതിൻ്റെ ഒരു കുഴപ്പം അതാണ്. അങ്ങനെ അലക്കി അലക്കി അവസാനം എന്ത് സംഭവിക്കും, തുണി അങ്ങ് പോകും. ഇതെന്നതിൻ്റെ അവസാനം യോഗിക്കും പറ്റുന്ന ഇത് തന്നെ. യോഗി എന്ത് ചെയ്യുന്നു, അലക്കി അലക്കി അലക്കി വെളുപ്പിച്ച് ഇങ്ങനെ കുറേ സമയം ഇരിക്കുമ്പം അതാണ് ഇവിടെ പറയുന്നത്, വേണ്ടതല്ല പഴയതുപോലെ പൊങ്ങി വരും. എത്ര പാടുപെട്ടിട്ടാണ് ഇതിനെയൊക്കെ വിളിപ്പിച്ചതെന്നും നോക്കണം. പക്ഷേ പ്രയോജനം ഉണ്ടായതുകൊണ്ട് എന്താണ്, കാലമില്ല, ദേശമില്ല, ശരീരമില്ല, കൊതുക് കടിക്കുന്നില്ല, വിശപ്പില്ല, ദാഹമില്ല, കാമമില്ല, ക്രോധമില്ല, അങ്ങനെ ഇരിക്കാം. ഫ്രീസറിൽ വെച്ചതുപോലെ ഇരിക്കും. അല്ലേ പുത്തം പോലെ ഇരിക്കും. നമ്മുടെ കടലിൽ നിന്ന് പിടിക്കുന്ന മത്തി കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പുത്തം പോലെ ഇരിക്കും. എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇരിക്കുന്നത് പിടയ്ക്കുന്ന മീനെന്ന് പറയും. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഐസ് പോലെ ഇരിക്കും. പിടയ്ക്കത്തൊന്നുമില്ല, അവർ കയ്യിൽ വെച്ച് പിടപ്പിക്കും. മീൻ വാങ്ങാൻ പോയിട്ടുണ്ടോ സുരേഷ്? ഉണ്ട്, ചെറിയ ഇടപാടൊക്കെ ഉണ്ട്, ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ട്. നീണ്ടകരയിൽ പോയാൽ കാണാം. ആ ബിസിനസ് അവർ നല്ല മിടുക്കരാണ് ആ ബിസിനസ്സാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, പൊങ്ങി വരും. അത് പ്രവൃത്തിയുടെ ഒരു സ്വഭാവമാണ്. പ്രവൃത്തിയിലൂടെ നമുക്ക് ഒന്നിനെയും പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. അത് ചിന്നുവിനതകൾ ഉണ്ടാകും. അപ്പോൾ യോഗി ഇങ്ങനെയൊക്കെ വളരെ ഇത് ചെയ്തു കഴിഞ്ഞാലും ഇവിടെ പറയുന്നത് വരുന്നു, വീണ്ടും വാസനകളെല്ലാം പെരുത്തെന്ന് വെച്ചാൽ കൂടി കൂടി കൂടി കൂടി വന്ന് ചെറുതായിട്ട് ഇതെല്ലാം അവസാനിക്കുന്നു. അങ്ങനെയാണ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനിക്കും. നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പുറമേയുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അറിയാതെ തന്നെ ചുറ്റുപാടുകളുടെ ശബ്ദങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സ് മാറി മാറി മാറി മാറി ഒരു ശബ്ദം കേൾക്കാതെ ആവും. അതാണ് ഉറക്കത്തിൽ വഴുതി വീണു എന്ന് പറയും. ഉറങ്ങുന്നതും അതുപോലെ തന്നെ, അതെല്ലാം വിട്ടിട്ട് പിന്നെ ഉണരുന്നതും അതുപോലെ തന്നെ. പതുക്കെ ചെറിയ എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ കേട്ട് മര്യാദയുള്ള ഉറക്കമാണെങ്കിൽ ക്രമേണ ക്രമേണ എന്ത് വരുന്നു, നല്ല ഉണർവിലേക്ക് വരുന്നു. ഇത് തന്നെയാണ് സമാധിയിൽ സംഭവിക്കുന്നത്. പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, ബാഹ്യബോധം നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്നു കുറേ സമയം. ആ കാലം അപ്പോൾ കാലമില്ല. എത്ര കാലം ഇരുന്നു പറയാൻ പറ്റുള്ളൂ, പറഞ്ഞാൽ എത്ര സമയം ഇരുന്നു എന്നറിയത്തില്ല. പിന്നെ അറിയണമെങ്കിൽ കാലമില്ലാത്ത അവസ്ഥയാണ് സമാധി. സമാധി എന്ന് എണീറ്റ് വന്ന് കണ്ണു തുറന്ന് വാച്ചിലേക്ക് പോകുമ്പോൾ അരമണിക്കൂർ അവിടെ ഇരുന്ന് ശരീരവും മനസ്സുമെല്ലാം സ്തംഭിച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ് സ്തംഭനാവസ്ഥയിലാണ്ട് ഒന്നും പറഞ്ഞില്ല, ചൂടും തണുപ്പും ഒന്നും പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കൂടി എന്ത് ചെയ്തു, വീണ്ടും ക്രമേണ പൊങ്ങി പൊങ്ങി പൊങ്ങി വന്നു വാസനകളെല്ലാം പെരുത്ത് ഇതാ നിൽക്കുന്നതെല്ലാം പഴയതുപോലെ മുമ്പിൽ. സൂര്യനുമുണ്ട്, ചന്ദ്രനുമുണ്ട്, ഭൂമിയുമുണ്ട്, പക്ഷികളും മൃഗങ്ങളും ശരീരവും വീടും ശത്രുവും മിത്രവും എല്ലാം. അതാണ് പറയുന്നത് പണ്ടത്തെ പോലെ തോന്നുന്നു പ്രപഞ്ചം. മുമ്പ് ഏത് പ്രപഞ്ചത്തെയാണോ ഇവിടെ ഇട്ടെറിഞ്ഞിട്ട് പോയത് അതേ പ്രപഞ്ചം തന്നെ എന്ത് ചെയ്യുന്നു വീണ്ടും മുമ്പേ ഒന്നിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ നിച്ചേ ഇത് വേണ്ടായിരുന്നു, എന്താണ് ഇത്രയൊക്കെ ഈ ഒരു ശല്യമില്ലാതെ അതെ അങ്ങ് പോയതാണ്. വീണ്ടും കണ്ണു തുറന്ന് നോക്കുമ്പോൾ പാറകളെല്ലാം മുമ്പായി. പരാതി പറഞ്ഞിട്ട് ഒരു കാര്യം, പാറകളെന്ന് പറഞ്ഞ് നമ്മൾ പരാതി വരുന്ന വെറും അബദ്ധമാണ്. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് പാറ ഇല്ലായിരുന്നെങ്കിൽ സമാധി പോകണം, വേറെ ഒരു വഴി. കണ്ണു തുറന്നോ മുമ്പിൽ പാറ വരും, ഒരു രക്ഷയില്ല. ഉറക്കത്തിലുണ്ടായിരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നിടത്തോളം തലയ്ക്ക് മേളിലും താഴെയും വശങ്ങളിലും ഒക്കെ എന്താണ് പാരയാണ്. ഓരോ സ്ഥലത്തല്ല അതൊന്നും പറയാം, പാരയുടെ ഇടയ്ക്ക് നമുക്ക് ജീവിക്കേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് പാര പാര പാര പാര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു വല്ല കാര്യമുണ്ടോ? പാര പോവും, എവിടെ ചെന്നാലും കാണുമ്പോൾ. നിങ്ങൾ എവിടെ ഏത് ഹിമാലയത്തിൽ ഗുഹയിൽ പോയിരിക്കുക, നിങ്ങൾ ഹിമാലയത്തിൽ പോയി ഗുഹയിൽ അടച്ചിരുന്നു കഴിഞ്ഞാൽ ഗുഹയുടെ വാതിൽ വന്ന് തട്ടും ആര്? പാര. ഞാൻ പോയി അടച്ചിരുന്ന് തട്ടിയിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്. ലോകത്ത് എവിടെ പോയാലും ശരി, അത് പാരയെന്ന് പറഞ്ഞ് നിങ്ങൾ ഓടാൻ നടന്നാ. പണ്ടേ ഏതൊരു മഹർഷി സുദർശന ചക്രത്തിൻ്റെ മുമ്പേ ഓടിയ കഥയുണ്ടല്ലോ, ഏത് മഹർഷിയാണ്? ദുർവാസാവ്. ഈ കഥയിൽ വലിയ പിടിയില്ല, എക്സ് ഓർ വൈ. അങ്ങനെ മുമ്പേ ഓടി പിറകെ എന്തോടി? സുദർശന ചക്രം. അതുപോലെ വേണം ഓടേണ്ടി വരുന്നു പാരയിൽ നിന്ന്. നിങ്ങൾക്ക് ഇവിടുന്ന് ഓടിയ ശിവഗിരിയിലെ പാരയെ ഒഴിവാക്കാം, പന്മനയിൽ ചെന്നാൽ അവിടുത്തെ പാര, പള്ളിക്കാവിൽ ചെന്നാൽ അവിടുത്തെ പാര, അവിടുന്ന് കൂടി വീണ്ടും ശിവഗിരിയിലുമല്ല അവിടുത്തെ പാര. ഇപ്പം പാരാജീവിതമാണ് ജീവിതം എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് പാരയെക്കുറിച്ച് ഒരിക്കലും എന്താണ് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യം, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനേ പറ്റും. അപ്പോൾ ഈ പാര ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? സമാധി പോവുക. സമാധി പോയിരുന്നു, പക്ഷേ അവിടെ ഇരുന്നാലും ഉണർന്നു വന്നാൽ വീണ്ടും എന്തോരും പാര. പാര ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അതാണ് ഇവിടെയും പറയുന്നത്. സമാധി പോയാൽ ശരി പാര, ഉണർന്നാൽ വീണ്ടും പാര. ശരി.